ചതുർത്ഥി തദർത്ഥാർത്ഥ ബലിഹീത സുത്ത രക്ഷിതൈ ചതുർത്ഥ്യന്താർത്ഥായ തദ്വാചന അർത്ഥാധിപിച്ച ചതുർത്ഥ്യന്തും തദർത്ഥേന പ്രകൃതിയോട് വിഭാവയോ. താദർത്ഥ്യ സമാസം ഇവിടെ പ്രകൃതി വികൃതി ഭാവമുള്ളിടത്തെ ചെയ്യാവൂ. അങ്ങനെ യൂപായ ദാരു യൂപദാരു ചതുർത്ഥ്യന്ത അർത്ഥമായി ഇവിടെ എന്ത് രൂപം അതിനു വേണ്ടിയിട്ടുള്ളതായി ദാരു. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് പ്രകൃതി വികൃതി ഭാവം. പ്രകൃതി വികൃതി സംബന്ധം എന്നർത്ഥം. ഇവിടുത്തെ പ്രകൃതി ഏതാണോ, വികൃതി എന്താണോ, കാരണം കാര്യം എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ പ്രകൃതി വികൃതി ഭാവമുള്ളിടത്തെ ഈ ആദ്യത്തെ ചതുർത്ഥ്യന്ത അർത്ഥവും തമ്മിലുള്ള സമാസം വരത്തുള്ളൂ. കുണ്ഡലായ ഹിരണ്യം, ഘടായ മൃത്തിക, ഇവിടെ എല്ലാം എന്ത് വരുന്നു, പ്രകൃതി വികൃതി ഭാവം വരുന്നു, കാര്യകാരണ ഭാവം വരുന്നു, അവിടെ സമാസം വരുന്നു. അതെങ്ങനെ മനസ്സിലാക്കി? ബലി രക്ഷിത ഗ്രഹണ ജ്ഞാപക. പ്രകൃതിഭാവം, പ്രകൃതി വികൃതി ഭാവമില്ല, കേവലം താദർഥ്യമാണെങ്കിൽ ഇവിടെ ബലി രക്ഷിത രണ്ട് ശബ്ദം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഭൂതേഭ്യോ ബലി, ബലി ആർക്കു വേണ്ടി, ഭൂതങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പൊ ചതുർത്ഥ്യന്ത അർത്ഥം ഏതാണോ, ചതുർത്ഥ്യന്ത അർത്ഥമായ യത് ഏതാണ്, ബലി. കാരണം ഭൂതങ്ങൾക്ക് വേണ്ടിയാണ് ബലി. അപ്പൊ അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂവെങ്കിൽ ചതുർത്ഥ്യന്ത അർത്ഥത്തിന് വേണ്ടിയുള്ള എന്താണോ അതും ചതുർത്ഥ്യന്ത അർത്ഥവാചക ശബ്ദവുമായി സമാസം വരുമെന്നാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഈ സമാസം വരും. പ്രത്യേകിച്ച് ഈ സൂത്രത്തിൽ ബലി രക്ഷിത ശബ്ദം പറയേണ്ട കാര്യം ഇല്ല. പ്രത്യേകിച്ച് പറയുന്നുകൊണ്ട് മനസ്സിലാക്കാം, ഇവിടെ ചതുർത്ഥി തദർത്ഥം എന്ന് പറയുന്നുകൊണ്ട് സമാസം വരത്തില്ല. എന്തുകൊണ്ട്? തദർത്ഥമാണോ, പ്രകൃതി വികൃതി ഭാവമല്ല. കാരണം യൂപായ ദാരു എന്ന് പറയുന്നിടത്ത് ദാരുവിന്റെ വികൃതിയാണ് യൂപം. അതുപോലെ ഇവിടെ ബലിയുടെ വികൃതിയല്ല ഭൂതം. ഇപ്പൊ പ്രകൃതി വികൃതി ഭാവം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ബലി ശബ്ദവും രക്ഷിത ശബ്ദവും പ്രത്യേകം പറഞ്ഞത്. അത് രണ്ടും പ്രത്യേകം പറഞ്ഞു, മനസ്സിലായല്ലേ? ഭൂതേഭ്യോ ബലി എന്ന് പറയുന്നിടത്ത് പ്രകൃതി വികൃതി ഭാവം ഇല്ല. എന്നാൽ അവിടെയും താദർഥ്യ ചതുർത്ഥിയാണ്. ഇപ്പൊ ചതുർത്ഥി തദർത്ഥ എന്ന് പറയുന്നിടത്ത് രണ്ട് തമ്മിൽ സമാസം വരുന്നത് താദർത്ഥ്യ ചതുർത്ഥിയിലാണ്. ഭൂതവിഭ്യബലി എന്ന് പറയുന്നിടത്തും താദർത്ഥ്യ ചതുർത്ഥിയുണ്ട്, പക്ഷെ ഇവിടെ സമാസം വരില്ല. കാരണം ഇവിടെ പ്രകൃതി വികൃതി കാര്യകാരണഭാവം ഇല്ല. അസ്മി യൂപായ ദാരു എന്ന് പറയുന്നിടത്ത് കാര്യകാരണഭാവമുണ്ട്. അപ്പൊ സൂത്രത്തിൽ ചതുർത്ഥി തദർത്ഥമെന്നേ പറയുന്നുള്ളൂ, പ്രകൃതി വികൃതി ഭാവം എന്ന് പറയുന്നില്ലെങ്കിലും ബലിരക്ഷിത ഗ്രഹണ ജ്ഞാപകമാണ്. എന്താണ് ആ അവിടെ പ്രകൃതി വികൃതി ഭാവം ഉള്ളിടത്ത് മാത്രമേ സമാസം വരത്തുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ ഗോഭ്യോ രക്ഷിതം, അശ്വേഭ്യ രക്ഷിതം, അശ്വേഭ്യോ രക്ഷിതം, അവിടെ എന്താണോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഉഭയരക്ഷിതം എന്ന് പറയുന്നിടത്ത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ചതുർത്ഥ്യന്ത ശബ്ദവും രക്ഷിത ശബ്ദവുമായിട്ട് സമാസം ചെയ്യണം. ഇവിടെ സമാസം ചെയ്യുന്നു ചതുർത്ഥ്യന്തമായ ശബ്ദമായി രക്ഷിത ശബ്ദമുണ്ട്. ഗോഭ്യോ രക്ഷിതം, അവിടെ ഗോക്കൾക്ക് വേണ്ടിയാണ് രക്ഷിച്ചിരിക്കുന്നത്. തൃണാധികം പശുവിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ്. അപ്പൊ താദർഥ്യ ചതുർത്ഥിയാണ് ഗോക്കൾക്ക് വേണ്ടിയാണ് എന്ത് രക്ഷിതമായതെന്തോ അത് അതവിടെയുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞത് ചതുർത്ഥി തദർത്ഥം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞത് ഇവിടെ യോജിക്കുന്നുണ്ട്. ചതുർത്ഥ്യന്ത അർത്ഥമായ ചതുർത്ഥ്യന്ത അർത്ഥമായ എന്ത് ഗോ, അതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ത് രക്ഷിതമായത്. വിശേഷണമായി പറഞ്ഞിരിക്കുകയാണ് തൃണം. അപ്പൊ അതിവിടെ യോജിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാസം വരാം. രക്ഷിതം പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ പറഞ്ഞെന്നെന്ന് മനസ്സിലാക്കാം. മുമ്പ് പറഞ്ഞെടുത്ത് പ്രകൃതി വികൃതി ഭാവത്തിലെ സമാസം വരത്തുള്ളൂ. കാര്യകാരണഭാവം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ പശുവും തൃണവും തമ്മിൽ കാര്യകാരണഭാവമില്ല. തൃണത്തിൽ നിന്നുണ്ടായതല്ല പശു. അതുകൊണ്ട് ബലിരക്ഷിതം ജ്ഞാപകമാണ്. രണ്ടുമുണ്ട്. കാര്യകാരണഭാവം വരുന്നിടത്തുമുണ്ട്, വരാത്തടുമുണ്ട്. എങ്ങനെ വരും അവിടെ യുവായ ദാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? ദാരുവിൽ നിന്നാണ് യുവ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ കാര്യകാരണഭാവം വന്നേ മതിയാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചതുർത്ഥി തദർത്ഥം എന്ന് പറയുന്നതിന് സമാസം ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു അതിൻ്റെ അടുത്ത് വീണ്ടും പറയുന്നു. അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന എല്ലാ സ്ഥലത്തും സമാസം ചെയ്യും. അവിടെ സമാസം പാടില്ല എന്ന് പറഞ്ഞാൽ വാക്യം മാത്രമേ പ്രയോഗിക്കാവൂ. സമാസം വികല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യവും പ്രയോഗിക്കാം, സമാസം പ്രയോഗിക്കാം. അപ്പോ ചില സ്ഥലങ്ങളിൽ സമാസം വരാൻ പാടില്ല. അതടുത്ത് പറയുന്നു ബലിരക്ഷിത ഗ്രഹണ ജ്ഞാപക യൂപായ ധാരു യൂപധാരു നൈഹ രന്ധനായ സ്ഥാരി. ഇവിടെ സമാസം വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ കാര്യകാരണഭാവമില്ല. കാര്യകാരണഭാവം ഇല്ലാതെയും വരാമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ? എങ്ങനെ? ആ ഹിതരക്ഷിതം പറയാതിരുന്നെങ്കിൽ, ഹിതരക്ഷിത രണ്ട് ശബ്ദങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തുവന്നെ ബലിരക്ഷിതം. ഹിതരക്ഷിതമല്ല, ബലിരക്ഷിതം. ആ രണ്ട് ശബ്ദങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ രന്ധനായ സ്ഥാലി എന്ന് പറയുന്നിടത്ത് വരാം. കാരണം ചതുർത്ഥി തദർത്ഥം, ചതുർത്ഥ്യന്തമായി രന്ധന ശബ്ദം, തദർത്ഥമായി സ്ഥാലി പാകത്തിനുള്ള പാത്രം, ഇവിടെ സമാസം വരാം. പക്ഷേ ബലിരക്ഷിതം ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലായി. എന്താണ് എന്ത് മനസ്സിലായോ? മനസ്സിലായി. അതാണ് അവിടെ വരാത്തത്. അപ്പോ രന്ധനായ സ്ഥാലി എന്ന് പറയുന്നതിന് പകരം രന്ധന സ്ഥാലി എന്ന് ഉപയോഗിച്ചാൽ എന്താണ്? രന്ധന സ്ഥാലി എന്ന് പ്രയോഗിച്ചാൽ ചതുർത്ഥി സമാസം അവിടെ വരാൻ പാടില്ല. ഷഷ്ഠി സമാസം വരാം. പരന്തനായ സ്ഥാലി എന്ന് പറയുന്നിടത്ത് സമാസം വരുന്നില്ല. അതാണ് ഇതിന്റെ പ്രയോജനം. പിന്നെ ഷഷ്ടിയിൽ സമാസം വന്നു കഴിഞ്ഞാൽ രന്തനസ്ഥാലി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ പറയുന്നുണ്ട് എന്താ പ്രയോജനം? കാരണം പ്രകൃതി വികൃതി ഭാവം ഉള്ളിടത്തേ സമാസം വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് രന്തനസ്ഥാലി എന്ന് സമാസം വരത്തില്ല. രന്തനായ സ്ഥാലി രന്തനസ്ഥാലി എന്ന് വരത്തില്ല. പക്ഷേ ഷഷ്ടി സമാസം വന്നിട്ട് രന്തനസ്ഥാലി എന്ന് സമാസം വരികയും ചെയ്യാം. അപ്പൊ പിന്നെ ഇവിടെ പ്രകൃതി വികൃതി ഭാവം സ്വീകരിച്ചുകൊണ്ട് എന്താ പ്രയോജനം? അവിടെ താദർഥ്യം എന്ന് പറയുന്ന ഒരു അർത്ഥം വരത്തില്ല. അതിന്റെ സ്ഥാനത്ത് സംബന്ധാർത്ഥം വരും. അതെന്ന് പറയുന്നത് ശബ്ദബോധത്തിൽ വരുന്ന വൈലക്ഷണ്യം എന്ന് പറയുന്നതാണ്. രന്തനസ്ഥാലി എന്ന് വരാം സമാസം. പക്ഷെ രന്തനായ സ്ഥാലി എന്ന് താദർഥ്യ അർത്ഥത്തിൽ അവിടെ വരില്ല. മറിച്ച് രന്തനസ്യ സ്ഥാലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രന്തന സംബന്ധിയായ സ്ഥാലി എന്നുള്ള ബോധമുണ്ടാവും. ആ ബോധത്തിൽ വരുന്ന വൈലക്ഷണ്യം എന്നർത്ഥം. കാര്യമില്ല അവസാനം വരുമ്പോൾ ഒന്ന് തന്നെ. പക്ഷെ ശബ്ദബോധത്തിൻ്റെ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനനുസരിച്ച് വരുന്ന ഒരിടത്ത് താദർഥ്യം ഒരിടത്ത് സംബന്ധം, ഈ വ്യത്യാസം വരും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് അശ്വഘാസാദേയസ്തു ഷഷ്ടി സമാസ അശ്വഭ്യോഘാസ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അശ്വഘാസ എന്ന് വരത്തില്ല. അല്ലെങ്കിൽ അശ്വഘാസ എന്ന് കണ്ടുകഴിഞ്ഞാൽ അശ്വഭ്യോഘാസ എന്ന് വിഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അവിടെ പ്രകൃതി വികൃതി ഭാവം ഇല്ലാത്തതുകൊണ്ട് ചതുർത്ഥി തദർത്ഥ എന്ന് പറഞ്ഞുള്ള രീതി സമാസം വരത്തില്ല. പിന്നെ താതർഥ്യ ചതുർത്ഥിക്ക് സമാസം വിധിക്കാൻ വേറെ സൂത്രമില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള പദങ്ങളിലൊന്നും അത് ഉൾപ്പെടുന്നുമില്ല. അത് ഉൾപ്പെടുന്നതുമില്ല. പക്ഷേ അശ്വഘാസ സമാസമുണ്ടപ്പോൾ അങ്ങനെ വിഗ്രഹിക്കണം. അശ്വാനാം ഘാസ എന്ന് വിഗ്രഹിക്കണം. മനസ്സിലാക്കണം, ഇത് അശ്വായ ഘാസ അല്ല. എന്താ വ്യത്യാസം? കാര്യം ഒന്നല്ലേ. അശ്വാനാം ഘാസ എന്ന് പറഞ്ഞാലും പശുവിൻ്റെ പുല്ലാണ്. അശ്വായ ഘാസ എന്ന് പറഞ്ഞാലും അത് തന്നെ. പിന്നെന്താ വ്യത്യാസം? ആ സമസ്ത പദത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദബോധത്തിലെടുത്ത് അശ്വാർത്ഥം ഘാസ എന്ന് പറഞ്ഞിട്ട് അശ്വസംബന്ധി ഘാസ എന്നുള്ള ശബ്ദബോധ വൈലക്ഷണ്യം തലത്തിൽ ഒന്നാണ്. ഉണക്കപ്പുല്ല് അതുപോലെ ധർമ്മമായ നിയമ എന്ന് വിഗ്രഹിച്ചാൽ ധർമ്മനിയമ എന്ന് വരത്തില്ല. വിനയോ ധർമ്മസ്യ നിയമെന്ന് വിഗ്രഹിക്കും. ധർമ്മനിയമ വിഗ്രഹിക്കുന്നത് ധർമ്മസ്യ നിയമം ഫലത്തിലൊന്ന് തന്നെ. പക്ഷെ ധർമ്മമായ നിയമം എന്ന് പറഞ്ഞാൽ അവിടെ താദർഥ്യ ചതുർത്ഥി വരും. താദർഥ്യ ചതുർത്ഥി വന്നു കഴിഞ്ഞാൽ പ്രകൃതി വികൃതി ഭാവം ഉണ്ടെങ്കിൽ സമാസം വരും. ഇതവിടെ ഇല്ല. നിയമത്തിന്റെ കാര്യമല്ല ധർമ്മം. അവിടെ പ്രകൃതി വികൃതി ഭാവം ഇല്ല. അവിടെ പ്രകൃതി വികൃതി എന്ന് പറയുന്നിടത്തും എങ്ങനെയുള്ള പ്രകൃതി വികൃതിയാണ്? ഉപാദാനം കാര്യം ആ രീതിയിലാണ്. സമവായി കാരണം കാര്യം അങ്ങനെ വരുന്നിടത്തേ വരും. എല്ലാ കാര്യകാരണം ഏതെങ്കിലും തരത്തിൽ വന്നാലും പോരാ. പ്രകൃതി വികൃതി എന്ന് പറയുന്നിടത്ത് പ്രകൃതി സമവായി കാരണമായിരിക്കും, വികൃതി അതിൻ്റെ കാര്യവുമായിരിക്കും. അങ്ങനെയുള്ളിടത്തേ വരും. അപ്പൊ ചതുർത്ഥി തദർത്ഥം എന്നുള്ളത് കഴിഞ്ഞു. അടുത്ത് അവിടെ വൃത്തിയിൽ പറഞ്ഞു ചതുർത്ഥ്യന്തർത്ഥായ തദ്വാദിജന അർത്ഥാദിപിശ്ച അർത്ഥാദി എന്ന് പറയുന്നതുകൊണ്ട് ഏതൊക്കെ എടുക്കും? അർത്ഥ ബലി ഹിത സുഖ രക്ഷിത ശബ്ദം. അതിലടുത്ത് വരുന്നത് അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ ചതുർത്ഥ്യന്ത അർത്ഥവാചകം അർത്ഥശബ്ദമായിട്ട് സമാസം വരുന്നു. അർത്ഥം എന്ന് പറയുന്ന ശബ്ദവുമായിട്ട്, അർത്ഥം എന്ന് വെച്ചാൽ വസ്തു, അതുമായിട്ട് സമാസം വരുന്നു. അവിടെ ഒരു വാർത്തകം പറയുന്നു, അർത്ഥേണ നിത്യസമാസോ വിശേഷ ലിംഗതാ ചേരി വക്തവ്യം. അർത്ഥശബ്ദവുമായിട്ട് ചതുർത്ഥ്യന്തത്തിന് സമാസം വരുമ്പോൾ അത് നിത്യസമാസമായിരിക്കും. പിന്നെ ഏറ്റവും വലിയ വിശേഷത എന്താണ്? അത് വിശേഷലിംഗം അനുസരിച്ച് വരും. എന്ന് വെച്ചാൽ ദ്വന്ദ്വത്തിന് പൊതുവെയുള്ള നിയമം ഇവിടെ ഇല്ല. എന്താണ് പൊതുവെയുള്ള നിയമം? പരവതലിംഗം ദ്വന്ദ്വ തത്പുരുഷയോഹോ എന്ന് പറയുന്ന നിയമം ഇവിടെ പ്രവർത്തിക്കുകയില്ല. വിശേഷത്തിനനുസരിച്ച് വരും. എന്നുവെച്ചാൽ ഇതെപ്പോഴും ഒരു വിശേഷണമായിട്ടായിരിക്കും പ്രയോഗിക്കുന്നത് ഇത്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞു അർത്ഥേന നിത്യസമാസം ഒന്നാകുന്നതുകൊണ്ട് ആ നിത്യസമാസം എന്ന് പറഞ്ഞത് അത് തന്നെ. അത് പറയാൻ എന്താ കാരണം? വിഭാഷ വികല്പാധികാരത്തിലാണ് സമാസം വിധിക്കുന്നത്. വികല്പാധികാരത്തിൽ വിധിച്ചിരിക്കുന്നതുകൊണ്ട് സമാസം വികല്പമായിട്ട് വരണം. പക്ഷെ ഈ ഒരു സമാസം അർത്ഥശബ്ദവും ചതുർത്ഥ്യന്തവുമായിട്ട് വരുന്ന സമാസം നിത്യസമാസം ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? സുപദ വിഗ്രഹം പാടില്ല, അസുപദ വിഗ്രഹമേ പാടുള്ളൂ. ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ് ഈ സമാസം. ദ്വിജാർത്ഥ, ഇതാണ് സമസ്തപദം. അപ്പോ ഇവിടെ ചതുർത്ഥ്യന്തം ഏതാണ്? ദ്വിജായ അർത്ഥശബ്ദവുമായിട്ട് സമാസം വരുന്ന അർത്ഥശബ്ദ സൂത്രത്തിലുണ്ട്, ചതുർത്ഥ്യന്തവും അർത്ഥവുമായിട്ട് സമാസം വരും. പക്ഷെ ഇവിടെ ദ്വിജായ അർത്ഥ എന്ന് വിഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിത്യസമാസമാണ്, അസുപദ വിഗ്രഹമേ പാടുള്ളൂ. അർത്ഥ എന്ന് പറയുന്നത് ആ ശബ്ദത്തെ കാണിക്കുന്നതിന് വേറൊരു ശബ്ദം ഉപയോഗിക്കണം. അപ്പം നേരത്തെ പറഞ്ഞു ഇത് വിശേഷ്യത്തിനനുസരിച്ചായിരിക്കും വരുന്നതാണ്. അപ്പം ഇവിടെ വിശേഷ്യത്തിനനുസരിച്ചാണ് ലിംഗം വരുന്നതെന്ന് കാണിക്കാൻ വിശേഷ്യത്തിനെ കാണിച്ചിരിക്കുന്നത്. എന്താണ് സൂപ്പഹ? സൂപ്പ് ദ്വിജന് വേണ്ടിയിട്ടുള്ള സൂപ്പ് എന്നാണ്. അപ്പം ഇവിടെ സൂപഹ ശബ്ദം കണ്ടാൽ മനസ്സിലാകും ഇത് സൂപഹ പുല്ലിംഗമാണ്. പരിപ്പ് കറി, അത് തന്നെ നമ്മുടെ സൂപ്പായിരുന്നു. സായിപ്പിന്റെ സൂപ്പ് അത് പരിപ്പ് കറിയല്ലേ സൂപ്പ്. അപ്പോ സൂപഹ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അപ്പോ അതിനനുസരിച്ച് ഒരു പദം ഇവിടെ ഉപയോഗിക്കണം അർത്ഥശബ്ദത്തിന് പകരം. അർത്ഥശബ്ദത്തിന് പകരം വസ്തു എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള പദമാണ് അയം. ഇപ്പൊ പുല്ലിംഗമാണെങ്കിൽ അയം ഉപയോഗിക്കും, നവസോലിംഗമാണെങ്കിൽ ഇതം ഉപയോഗിക്കും, സ്ത്രീലിംഗമാണെങ്കിൽ ഇയം ഉപയോഗിക്കും. ഏത് ശബ്ദത്തിന്റെ രൂപങ്ങളാണ്? ഇതം ശബ്ദത്തിന്റെ രൂപങ്ങളാണ് അയം, ഇതം, ഇയം എന്ന് പറയുന്നു. ഇതോ എന്ന് പറയുന്ന അയം എന്നായ എങ്ങനെ ഇതോ ആയി പുൻസി. പിന്നെ ഇയോ എന്നായ എങ്ങനെ? അങ്ങനെ അപ്പോ ഇവിടെ ദ്വിജാർത്ഥ ആണ് സമസ്ത പദം. സൂപഹ എന്ന് പറയുന്നതിന്റെ വിശേഷമാണ് സമസ്തപദം. ദ്വിജായ ശബ്ദവും അർത്ഥശബ്ദവുമായിട്ടാണ് സമാസം പറയേണ്ടത്. സമാസം വന്നു കഴിഞ്ഞാൽ അത് പുല്ലിംഗ ശബ്ദമായിരിക്കും, സൂപത്തിന്റെ വിശേഷമായതുകൊണ്ട്. അതുകൊണ്ട് അർത്ഥത്തിന് പകരം പുല്ലിംഗത്തെ കാണിക്കുന്ന വസ്തു എന്നർത്ഥം വരുന്ന ഒരു ശബ്ദം ഉപയോഗിക്കണം, അതാണ് അയം. അതുകൊണ്ട് ലൗകിക വിഗ്രഹത്തിൽ എങ്ങനെ വിഗ്രഹിച്ചു? ദ്വിജായ അയം എന്ന് വിഗ്രഹിച്ചു. അറിവ് വിഗ്രഹം എങ്ങനെ? ദ്വിജ ങേ അർത്ഥസു അയമല്ല, അത് ലൗകിക വിഗ്രഹത്തിൽ ഉപയോഗിച്ച്. കാരണം സമസ്ത പദം എങ്ങനെയാണ്? ദ്വിജാർത്ഥ. അപ്പൊ അർത്ഥശബ്ദം തന്നെ അവിടെ വേണം. ഇപ്പോ ദ്വിജ ങേ അർത്ഥ സു ഇതി സ്ഥിതേ എങ്ങനെ? അത്രേ ഉള്ളൂ. ഇതി സൂത്രേണ സമാസേ ജാതേ അർത്ഥേന നിത്യസമാസോ വിശേഷ്യ ലിംഗതാ ചേതി വക്തവ്യം ഇത്യനേന വാർത്തികേന നിത്യ സമാസത്വേന ജാതി. കൃത്തദ് സമാസ ഇതി പ്രാതിപദ സംജ്ഞായാം സുബോധാതു പ്രാതിപദികേന സുപഹ ലോപേ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഇത്യനേന ചതുർത്ഥ്യന്തസ്യ ദ്വിജശബ്ദസ്യ ഉപസർജന സംജ്ഞായാം ഉപസർജനം പൂർവീത്യനേന പൂർവനിപാതേ കൃതേ ഏകദേശകൃതാനന്യവത്യനേന പ്രത്യപരശ്ച ദ്വിജ അർത്ഥ ഇത്യത്ര അഗസവർണേ ദീർഘ ഇത്യനേന സന്ധികാര്യ കൃതേ ദ്വിജാർത്ഥ സു ഇത്യത്ര ഋത്വവിസർഗേ ദ്വിജാർത്ഥ സു ഇത്യത്ര പരവല്ലിംഗം ദ്വന്ദ്വതത്രിഷയോ ഇതി പുല്ലിംഗത്വയെ പ്രാപ്തി അർത്ഥേന നിത്യസമാസോ വിശേഷലിംഗത ചെയ്തി വാക്യത്തിന് വിശേഷലിംഗാനുസാരേണ പുല്ലിംഗത്വം സിദ്ധ്യതി. അർത്ഥശബ്ദം എന്ന് പറഞ്ഞാൽ ഏതും പ്രാപ്തമാകാം, പുല്ലിംഗം സ്ത്രീലിംഗം നമസ്കരിക്കും ഏതും പ്രാപ്തമാകാം. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? വിശേഷ്യത്തിനനുസരിച്ച് പുല്ലിംഗം. അത് പുല്ലിംഗത്തിന് ഉദാഹരണം. വിശേഷ്യലിംഗത എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥശബ്ദം മൂന്ന് ലിംഗത്തിൽ ഉപയോഗിക്കാം, അതുകൊണ്ട് അടുത്ത് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നു. ദ്വിജാർത്ഥ യവാഗു ദ്വിജാർത്ഥ എന്നുള്ളതാണ് സമസ്തപദം. ലൗകവിഗ്രഹം എങ്ങനെയാണ്? ദ്വിജായ ഇയം യവാഗു ശബ്ദ സ്ത്രീലിംഗമാണ്. യവം കൊണ്ടുള്ള കഞ്ഞി, ദ്വിജന് വേണ്ടിയിട്ടുള്ള കഞ്ഞി, യവക്കഞ്ഞി. ദ്വിജാർത്ഥ എന്ന് വരണം. അപ്പൊ ലൗകവിഗ്രഹം എങ്ങനെ വരും? ദ്വിജ ങേ അർത്ഥ സു ചതുർത്ഥി അർത്ഥേന നിത്യസമാസോ വിശേഷ ലിംഗതാചേതി വാക്തവ്യം ഇതി വാർത്തിക സഹിതേന ചതുർത്ഥി തദർത്ഥ അർത്ഥ ബലിഹീത സുഖരക്ഷിതഹീത്യനേന സൂത്രേണ സമാസേ കൃതേ വൃദ്ധ സമാസാശ്ചായത്തിന് പ്രാതിസന്യായം സുഹദാദി പ്രാതിക സുപ്പിലുക്കി പ്രഥമാന സൃഷ്ടമിത്തനേന ദ്വിശബ്ദസ്യ വസനസന്യായം പൂർവനിപാതേ കൃതേ പ്രാതിസന്യായം ദ്വിജ അർത്ഥ ഇത്യത്ര അകസവർണ ദീർഘ ഇത്യനേന ദീർഘേ കൃതേ ദ്വിജാർത്ഥ ഇത്യത്ര യവാഗു ഇതി വിശേഷ്യാനുസാരേണ സ്ത്രീലിംഗത്വേ ദ്വിജാർത്ഥ ശബ്ദസ്യ സ്ത്രീലിംഗത്വേ ദ്വിജാർത്ഥ ഇത്യത്ര ദ്വിജാർത്ഥ ഇത്യത്ര അജാതിദഷ്ടാപ് ഇതിൽ നിന്ന് ടാപ്പീകൃത്തെ ദ്വിജാർത്ഥ ടാപ് ഇത്യത്ര അഗസവർണേ ദീർഘേ ദ്വിജാർത്ഥ ശബ്ദാത് ജ്ഞാപ്രാതിപതികാത് പ്രത്യേക പരസ്യ ഇവിടെ അങ്ങനെയാണ് വരുന്നത്. പ്രാതിസഞ്ജയെല്ലാം ഉണ്ടെങ്കിലും ടാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സു വരുന്ന എങ്ങനെ ജ്ഞാപ്രാതിപതികാത് പ്രത്യേക പരസ്ഥ എന്നുള്ള നിയമം അനുസരിച്ചാണ്. പ്രാതിസഞ്ജ ഉണ്ടല്ല, പ്രാതിസഞ്ജ വരും, പക്ഷെ സു പരത്തി വരുന്നത് ടാപ്പായതുകൊണ്ട് ടാപ്പ് വന്നിട്ടാണ് സു വരുന്നത്. സു വരുമ്പോൾ എന്ത് വരുന്നു? ഫൽഞാഭ്യോ ദുർഗാസുസ്യവൃത്തമലിത്യനേന സുലോപേ ദ്വിജാർത്ഥ ഇതി സിദ്ധ്യതി. അടുത്ത് ദ്വിജാർത്ഥം പയഹ. പയ എന്ന് പറയുന്നത് നമസ്കാരമായതുകൊണ്ട് ദ്വിജാർത്ഥം എന്ന് വരും. അപ്പം അതെങ്ങനെ വിഗ്രഹിക്കും? ദ്വിജായ ദ്വിജായ ഇദം എന്ന് വിഗ്രഹിക്കും. അല്ലെങ്കിൽ വിഗ്രഹം ദ്വിജ ങേ അർത്ഥ സു എന്ന് വിഗ്രഹിക്കും. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അർത്ഥേന നിത്യസമാസോ വിശേഷ്യ ലിംഗദാചീതി വക്തവ്യം ഇതി വാർത്തിക സഹിതേന ചതുർത്ഥി തദർത്ഥാർത്ഥ ബലിഹിത സുഖരക്ഷിതൈഹി ഇത്യനേന സൂത്രേണ സമാസേ കൃതേ പ്രാതിസന്യായം. അതെന്തായാലും വരും. സുബോധാതു പ്രാതിപതിയോ സുഫിലുക്കി ദ്വിജ അർത്ഥ പ്രഥമാനിർദ്ദിഷ്ടം ദ്വിജ അർത്ഥ ഇത്യത്ര അഗസവർണേ ദീർഘകൃത്യ ദ്വിജാർത്ഥ ഇത്യത്ര ദ്വിജാർത്ഥ ഇത്യത്ര പയഹ ഇതി വിശേഷ്യാനുസാരേണ നംസകത്വേ ജാതേ. എന്താണ് ദ്വിജാർത്ഥ ഇത്യത്ര പ്രാതിസന്യായം സ്വദുത്പത്വം ദ്വിജാർത്ഥസു ഇത്യത്ര സുമൂർ നംസവാദിതി ലുകി പ്രാപ്തേ അതോ അമിത്യനേന അമാദേശേ കൃതേ അമിപൂർവ ഇത്യനേന പൂർവരൂപേ കൃതേ ദ്വിജാർത്ഥം ഇതി സിദ്ധ്യതി. ഇതിലെ ടാപ്പ് വരുന്നിടത്ത് ടാപ്പ് വന്നിട്ടാണ് സു വരുന്നത്, അപ്പം സു ലോപിച്ചു. ഇവിടെ അങ്ങനെയല്ല, പരത്തിൽ അമ്മെന്നോ പൂർവരൂപമെന്നോ ദ്വിജാർത്ഥമെന്ന് വരുന്നു. ഇപ്പൊ വൃത്തി എന്താണ്? ചതുർത്ഥ്യന്ത അർത്ഥായ യത് തത് വാചന, അതിനാണ് ആദ്യം പറഞ്ഞത്. അർത്ഥാദിഭിഷ്ഠ, അർത്ഥാദിയിൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ബലി ഹിത സുഖ രക്ഷിത ശബ്ദങ്ങൾ. അതിനാണ് അടുത്ത ഉദാഹരണം കൊടുക്കുന്നത്. ഭൂതേഭ്യോ ബലി ഭൂതബലി, ഗോഭ്യോ രക്ഷിതം ഹിതം ഗോഹിതം, ഗോഭ്യോ ഗോഭ്യ സുഖം ഗോ സുഖം, ഗോഭ്യരക്ഷിതം ഗോരക്ഷിതം. ഇവിടെ എല്ലായിടത്തും സമാസം ഒരുപോലെ തന്നെ. ഇതെല്ലാം വികല്പ സമാസമാണ്, അതുകൊണ്ട് പിന്നെ ഗോഭ്യോ ഹിതം എന്നിടത്ത് ചതുർത്ഥി വരുന്നത് എങ്ങനെ? ഹിതയോഗേച്ച, ഹിതയോഗേച്ച പ്രകാരം അവിടെ ചതുർത്ഥി ഒന്ന് സമാസം വരും. എന്നുവെച്ചാൽ അവിടെ താദർഥ്യ സമാസമല്ല, ഹിതയോഗത്തിൽ വരികയാണ്. അതുപോലെ തന്നെ സുഖശബ്ദം അവിടെ എങ്ങനെ ചേർത്തി വരുന്നത്? ഗോപ്യ സുഖം, ചതുർത്ഥീജ ആശിഷി ആയുഷ്യ ഭദ്ര മധുര കുശല സുഖാർത്ഥ ഹിതൈഹി. പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചതുർത്ഥീജ ആശിഷി ശിഷ്യ ഭദ്ര മധുര കുശല ഹിതൈഹി. അപ്പോ അത് പ്രകാരമാണ് അവിടെ ചതുർത്ഥി വരുന്നത്. അപ്പൊ അവിടെ രണ്ടിടത്തും എന്താണ്? അവിടെ ആശിഷി ആശീർവാദാർത്ഥത്തിലാണ് വരുന്നു. എവിടെ? ഗോപ്യോ ഗോപ്യസുഖം എന്നുള്ളത്, ഹിതം എന്നുള്ളത് ഗോപ്യോ ഹിതം എന്ന് പറയുന്നു. ഹിതയോഗേ ച. അപ്പൊ ഇവിടെ രണ്ടിടത്തും എന്താണ്? താദർഥ്യ ചതുർത്ഥിയല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ബലിരക്ഷിത ഗ്രഹണ ജ്ഞാപകമാണ്. ബലിരക്ഷിതം വരുന്നിടത്ത് എന്താണ്? താദർഥ്യ ചതുർത്ഥിയാണ്. അവിടെയാണ് പ്രകൃതി വിവൃതിഭാവം വരേണ്ടത്, പക്ഷെ അവിടെ വരുന്നില്ല. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ താദർഥ്യ ചതുർത്ഥി അല്ല. അതുകൊണ്ട് പ്രകൃതി വികൃതിഭാവത്തിൻ്റെ, അതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞത് ബലിരക്ഷിത ഗ്രഹണാജ്ഞാപക. മറ്റു രണ്ടും വിട്ട് ഏത്? ഹിതസുഖ ഗ്രഹണാതെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറയാത്ത? അവിടെ താദർഥ്യമില്ല. ചതുർത്ഥി തദർഥ എന്ന് പറയുന്നത് താദർഥ്യ സമാസത്തിലാണ് അത് വരുന്നത് അല്ലേ. അപ്പൊ അവിടെ പ്രകൃതി വികൃതി ഭാവം എന്ന് പറഞ്ഞു. അപ്പൊ ബലിരക്ഷിതം എന്നിടത്തും എന്താണ്? താദർഥ്യ സമാസമാണ്. അവിടെ പ്രകൃതി വിഭാഗം ഇല്ല. അതേസമയം പിന്നെ ഒന്ന് ഏതൊക്കെയാണ്? ഹിതസുഖ. ഇത് രണ്ടിനെയും അവിടെ പറഞ്ഞില്ല. ഇത് ജ്ഞാപകമല്ല. എന്തുകൊണ്ട്? താദർഥ്യമല്ല. ഹിതത്തിന് ഹിതയോഗേച വരും, പിന്നെ സുഖത്തിന് ആശിഷ് അർത്ഥത്തിൽ വരും. ചതുർത്ഥീജ ആശിഷി ആയുഷ്യ ഭദ്ര മധുര കുശലാർത്ഥ കുശല സുഖ കുശലാർത്ഥ സുഖ ഹിതൈഹി. എങ്ങനെ? അതിന് സമാധാനം അവിടെ പറഞ്ഞാണ്. അവിടെ എന്താ പറഞ്ഞത്? ചതുർത്ഥീജ ആശിഷി എന്ന് പറയുന്ന സൂത്രം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അവിടെ എന്തിനാണ് സുഖശബ്ദം വന്നത്? നേരത്തെ എന്താണ് സുഖമല്ല? ഏതിന്റെ കാര്യം ചോദിച്ചോ? സുഖമോ ഹിതമോ? സുഖം. അവിടെ സുഖശബ്ദം വന്നു, അതിനെന്താ കുഴപ്പം? അവിടെ സുഖശബ്ദം വന്നു, അത് ആശീർവാദാർത്ഥത്തിലാണ് എന്ന് പറഞ്ഞു. അതിനെന്താ ഇവിടെ എന്താ പ്രശ്നം? ചോദ്യം എന്താ? അവിടെ ആശീർവാദാർത്ഥത്തിലാണ് ചതുർത്ഥി വിധിച്ചത്. അപ്പൊ സുഖത്തിന്റെ യോഗത്തിൽ വരുമ്പോൾ അവിടെ താദർഥ്യ ചതുർത്ഥിയല്ല, ആശിഷിയുടെ ചതുർത്ഥിയാണ്. പിന്നെന്താ പ്രശ്നം? അതിലെന്താ ചോദ്യം? ചോദ്യം അവിടെ തന്നെ ഹിതശബ്ദം വന്നു ആ സൂത്രത്തിൽ തന്നെ. ഹിതയോഗേജ എന്ന് പറയുന്ന അടുത്ത് ഹിതവും വന്നു. അപ്പൊ എന്തിനാ രണ്ടെണ്ണം എന്നുള്ളതാണ്. ഹിതയോഗ ഏത്? ഏത് സൃഷ്ടി? എവിടെ വന്നു? ആര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞു. ചതുർത്ഥീജ ആശിഷി എന്ന് പറയുന്നതിന് ഹിതം വന്നു, ഹിതയോഗയില. പിന്നെ എന്തിനു ഹിതശബ്ദത്തിന് പ്രത്യേകിച്ച് ചതുർത്ഥി വിധിച്ചു എന്നാണോ? അതിനെന്താ പറഞ്ഞത്? അന്ന് പറഞ്ഞത് ഓർക്കാൻ ചാൻസ് ഇല്ല. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആശീർവാദാർത്ഥത്തിലാണ് സൂത്രത്തിൽ ചതുർത്ഥിയിലെ ആശിഷി എന്ന് പറയുന്നിടത്ത് ആശീർവാദാർത്ഥം, അത് പറയുമ്പോൾ ഹിതയോഗ എന്ന് പറയുന്നിടത്ത് അത് ഇല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. സുഖശബ്ദം എന്ന് പറയുന്നത് ആശീർവാദാർത്ഥത്തിലാണ് വരുന്നത്. അതായത് സംപൂർവത്തിലുള്ള കൃതാതു, അതിൽ നിന്ന് നൂല് പ്രത്യം വന്നു കഴിഞ്ഞാൽ സംസ്കാരക എന്ന് പറയും. സംസ്കൃതി സംസ്കാരക എന്ന് പറയണം. അതേ അർത്ഥം തന്നെ സംസ്കൃത ധാതുവിൽ നിന്ന് നുല്ല് വന്നു കഴിഞ്ഞാൽ വൃദ്ധി വന്നിട്ടാണ് എന്ത് വരുന്നത്? അക്കാദേശം വന്ന് വൃദ്ധി വന്ന് സംസ്കാരക എന്ന് വരും. അതിൽ നിന്ന് ഗുണം വരുന്ന അച്ച് പോലെയുള്ള പ്രത്യേകങ്ങൾ വന്നു കഴിഞ്ഞാൽ സംസ്കാര എന്ന് വരും. അർത്ഥത്തിൽ വ്യത്യാസമില്ല, രണ്ടായാലും ഒന്ന് രണ്ടും ഒന്ന് തന്നെയാണ്. ആ അത് വേറെ, അത് വേറെ ഇതാണ്. ഇത് അങ്ങനെയല്ല, അർത്ഥവ്യത്യാസം ഇവിടെ വരത്തില്ല. സംസ്കാരം എന്ന് പറഞ്ഞാലും ശരി, സംസ്കാരകം എന്ന് പറഞ്ഞാലും ശരി, പ്രത്യയങ്ങൾ വരുന്ന വൃദ്ധി വരുന്ന പ്രത്യയങ്ങൾ ഉള്ളു വന്നു കഴിഞ്ഞാൽ സംസ്കാരകം എന്ന് പറയും. അച്ച് ആ പോലെയുള്ള പ്രത്യയങ്ങൾ ഗുണം വരുന്നതാണെങ്കിൽ സംസ്കാരം കൃതാതുമാണ്. ഗുണം വന്ന് രവരം വന്നു കഴിഞ്ഞാൽ അല്ല, നുല്ലല്ലാതെ ഖഞ്ഞ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ വൃദ്ധി വന്നു കഴിഞ്ഞാൽ സംസ്കാര എന്ന് മാത്രം വരും. ഗുണമല്ല വൃദ്ധി, കാര എന്ന് പറഞ്ഞെങ്കിൽ വൃദ്ധി വരണം. ഖഞ്ഞ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ കാര എന്ന് വരും. അച്ചുപോലെയുള്ള പ്രത്യയങ്ങൾ വന്നാൽ ഗുണം വരും. നുല്ല് വന്നു കഴിഞ്ഞാൽ കാരക എന്ന് വരും. അപ്പൊ പ്രത്യയങ്ങൾ വരുന്ന വ്യത്യാസം, അർത്ഥത്തിനൊന്നും വ്യത്യാസം വരില്ല. അതായത് മിശ്രണം എന്ന് പറയുന്നത് അവിടെ വൃത്തിയിൽ പറഞ്ഞു എന്താണ് മിശ്രണം എന്നല്ല മിശ്രീകരണം എന്നല്ലേ? അതായത് മിശ്ര ധാതു തന്നെയുണ്ട്, മിശ്രധാതു. അതിൽ നിന്ന് ഏത് പ്രത്യയം വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ലുട്ട് പ്രത്യയം വന്നു കഴിഞ്ഞാൽ മിശ്രണം എന്ന് വരും. യോ രനാകോ എന്ന് വന്നിട്ട് അപ്പൊ മിശ്രണം എന്ന് വരാം. ഏത് ആ പ്രത്യയം വരുമ്പോഴത്തേക്ക് കർത്താവ്, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം ഏതർത്ഥത്തിനും വരാം. മിശ്രീക്രിയതേ അസ്മിൻ, മിശ്രീക്രിയതേ അനേന, മിശ്രീക്രിയതേ അസ്മാ, അങ്ങനെ ഏതർത്ഥത്തിനും വരാൻ ലുട്ട് പ്രത്യയം. കൃത്യല്ലുടോ ബഹുളം, ബഹുളാർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഭക്ഷ്യധാതുവിൽ നിന്നും അങ്ങനെ തന്നെ വരുന്നു. ലുട്ട് വന്ന് അന്ന് വന്ന് ഭക്ഷണം, ഭാവാർത്ഥത്തിൽ വന്നാൽ ഭക്ഷിക്കൽ എന്ന് വരും. പിന്നെ ഭക്ഷ്യതേ അനേന, എന്തുകൊണ്ടാണോ ഭക്ഷണം എന്ന് പറയുമ്പോൾ വസ്തുവാകും, അത് കൃതന്ധത്തിൽ പഠിക്കും. അപ്പോൾ ഇതും ഈ ഇതിൽ രണ്ട്, ഒന്ന് ചതുർത്ഥി തദർത്ഥം എന്നുള്ള അംശത്തിൽ വരുന്ന സമാസം, അത് ധാരാളം വരുന്നതാണ്. പിന്നെ അർത്ഥശബ്ദമായിട്ടുള്ള സമാസം സർവത്ര ഉപയോഗിക്കുന്നതാണ്. തദർത്ഥം, തദർത്ഥം അങ്ങനെയൊക്കെ ധാരാളം ഉപയോഗിക്കും. സുഖാർത്ഥം, ദുഃഖാർത്ഥം, അങ്ങനെയൊക്കെ ഒരുപാട് ധാരാളം ഉപയോഗിക്കുന്നതാണ്. അവിടെ വിഗ്രഹിക്കുമ്പോഴാണ് ശ്രമിക്കേണ്ടത്, അത് ശ്രദ്ധിക്കേണ്ടത്, വിശേഷ്യത്വം നോക്കിയിട്ട് അതനുസരിച്ച് വിഗ്രഹിക്കണം. മുക്തിയർത്ഥം എന്നൊക്കെ പറയുന്നിടത്ത് അങ്ങനെയാണ് വിഗ്രഹത്തിൽ ശ്രദ്ധിക്കുന്നു. ചതുർത്ഥിയിൽ ഭാഗ്യത്തിന് ഒറ്റ സൂത്രമാണ്, കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത് വരുന്നത് പഞ്ചമി ഭയേന, ചോരാത് ഭയം ചോരഭയം, ഭയ ഭീത ഭീതി ഭീഭിരിതി വാച്ച്. ചോരാത് ഭയം ചോരഭയം, അവിടെ ചോരാത് എന്ന് പറയുന്നിടത്ത് പഞ്ചമി വരുന്നതിനുള്ള സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഭീത്രാർത്ഥാന ഭയഹേതു. അപ്പോ ഇവിടെ സ്പഷ്ടമാണ് അർത്ഥം. പഞ്ചമ്യന്തം ഭയാന എന്ന് പറയുന്ന ഭയശബ്ദവുമായിട്ടെന്നാണ്, അല്ല ഭയ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെന്നല്ല, ഭയശബ്ദവുമായിട്ട് സമാസം ചെയ്യുന്നു. ചോരാത് ഭയം ഭീത്രാർത്ഥാന ഭയഹേതു എന്നുള്ളതനുസരിച്ച് നിഭി ഭയം എന്ന് പറയുന്ന ധാതുവിന്റെ യോഗത്തിൽ ഭയത്തിന് ഹേതുവായിരിക്കുന്നതിൽ പഞ്ചമി വരുന്നു. ഇവിടെ ചോരനാണ് ഭയത്തിന് ഹേതു, അതുകൊണ്ട് പഞ്ചമി വന്നു. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ചോരാത് ഭയം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലോകിക വിഗ്രഹം ചോര ങസ് ഭയ ഭയ പിന്നെ പഞ്ചമി ഭയേന ചോര നസി ഭയ സു പഞ്ചമിയാണ്. ചോര പഞ്ചമി ഭയേന സമാസേ കൃത്തെ കൃത്യ സമാസ പ്രാതിക സഞ്ജ്ഞായ കൃതസമാസശ്ച ഉപസർജനം പൂർവം ചോരഭയ ഇത്യത്ര എന്താണ് സ്വാദിത്വത്തു സ്വാദിത്വത്തു പരവല്ലിംഗം ദ്വന്ദ്തത്പുരുഷയോ ഇത്യനേന നമുസ്തകത്വേ ജാതേ ചോരഭയ സു ഇത്യത്ര അതോ അമാദേശേ പൂർവരൂപേ ചോരഭയം. ഭയശബ്ദം നോസലിംഗമാണ്, അതുകൊണ്ട് ഇവിടെ എന്തേ വരത്തുള്ളൂ, പുലിംഗം വരികയില്ല. പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷയോ, അതുപോലെ പരപദത്തിന്റെ ലിംഗം വരും. ഇവിടുത്തെ പരപദം ഏതാണ്? ഭയശബ്ദം. ഇവിടെ ചോരശബ്ദവും ഭയശബ്ദവുമായിട്ടേ സമാസം വരത്തുള്ളൂ. വാർത്തികാരം പറയുന്നത് പോലെ ഭയ ഭീത ഭീതി ഭീബിരിതി വക്തവ്യം. ഭയത്തിനോടൊപ്പം ഇതുകൂടെ ചേർക്കണം. ഏത്? ഭീത ഭീതി ഭീഹി എന്നുവെച്ചാൽ ചോരാത് ഭീത ചോരാത് ഭീതി ചോരാത് ഭീ, എല്ലാത്തിൻ്റെ അർത്ഥം ഭയം ഒന്ന് തന്നെ. അപ്പോൾ അവിടെയെല്ലാം എങ്ങനെ വരും? ഉദാഹരണം കൊടുത്തിരിക്കുന്നു വെറുക ഭീത, എല്ലായിടത്തും എന്ത് വരും? അതിപ്പോ ഈ സമാസങ്ങളിലെല്ലാം വിശേഷണം വന്നു കഴിഞ്ഞാൽ, വിശേഷ്യം വന്നു കഴിഞ്ഞാൽ വിശേഷ്യത്തിനനുസരിച്ച് ഏതും മാറും, കുഴപ്പമില്ല. അവിടെ വേറൊരു വാർത്തയും കൂടെ ഉണ്ട്. അതായത് ഭയനിർഗത ജുഗുപ്സിബിരിതി വക്തവ്യം. ഭയഭീത ഭീതി ഭീ എന്നതുപോലെ തന്നെ ഒരു വാർത്തയും കൂടെ ഉണ്ട്, ഭയനിർഗത ജുഗുപ്സ് എന്നാണ്. അപ്പൊ ഭൃഗഭയം ഗ്രാമ നിർഗത, ഗ്രാമാത് നിർഗത, ഗ്രാമ നിർഗത, അങ്ങനെ വരും, അങ്ങനെയും വരാവുന്നതാണ്. അധർമാത് ജുഗുപ്സ്, അധർമ്മ ജുഗുപ്സ്, അങ്ങനെയും വരാം. അതിനും ഒരു വാർത്തയും കൂടിയുണ്ട്, അത് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, മൂലത്തിൽ കൊടുത്തിട്ടില്ല. എന്നാൽ ചോരാത് ത്രസ്ത, ചോരത്രസ്ത, ഭോഗാത് ഉപരത, ഭോഗ ഉപരത, ഇവിടെ എങ്ങനെ സമാസം വരും എന്നുള്ളതാണ്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വഞ്ചമി ഭയശബ്ദമായിട്ടേ വരത്തുള്ളൂ. വൃത്തി പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഭീത ഭീതി ഭീ അതാണ്, അല്ലെങ്കിൽ നിർഗത ജുഗുപ്സ്. ഭീത ഭീതി ഭീ മൂന്ന് ശബ്ദവും പിന്നെ നിർഗത ജുഗുപ്സു അഞ്ച് ശബ്ദങ്ങൾ വരാം പഞ്ചമ്യന്തമായിട്ട്. പക്ഷെ ഈ അഞ്ചിലും പെടാത്തതാണെന്ത്? ചോരാത് ത്രസ്ത, ഭോഗാത് ഉപരത, വിരക്ത എന്നുള്ള അർത്ഥം. ചോറിനെ ഭയക്കുന്നവനാണ് ആര്? ചോരാത് ത്രസ്ത. ത്രസ്ത എന്ന് വെച്ചാൽ ഭയപ്പെട്ടവൻ. ഇവിടെ എങ്ങനെ സംഭവിക്കും? അതിന് സൂത്രം ഇല്ല. അപ്പൊ അതിന് പറയുന്നു സുപ്സുപ സഹസുപ പ്രകാര സുബന്ധ സുബന്ധേന, അങ്ങനെയുണ്ട്. എവിടെയെങ്കിലും സമാസം ഈ സൂത്രങ്ങളുണ്ട് നടക്കുന്നില്ലെങ്കിൽ അവിടെ എല്ലാത്തിനും വേണ്ടിയിട്ടാണ് പറയുന്നത്. സുപ്സുപ പ്രകാര സമാസം അങ്ങനെ അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഒന്ന് മാത്രമല്ല, കർത്തൃ കരണി കൃത ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ക്വചിത് പ്രവൃത്തി ക്വചിത് അപ്രവൃത്തി ക്വചിത് വിഭാഷ ക്വചിത് അന്യദേവ, സൂത്രത്തിലെ എല്ലാ ഉപാധികളെയും മാറ്റിക്കൊണ്ടാണ് ബഹുളഗ്രഹണം സർവ ഉപാധി വ്യഭിചാരാർത്ഥം. എല്ലാ ഉപാധികളെയും മാറ്റി മറിച്ചുകൊണ്ട് അവിടെ എന്താ പറഞ്ഞത്? കർത്തൃ കരണേ കൃത, കർത്തലിയിലും കർണത്തിനുമുള്ള തൃതീയ കൃതന്തമായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇവിടെ അതല്ല, തൃതീയയ്ക്ക് പകരം ഇവിടെ എന്ത് വരുന്നു? പഞ്ചമ്യന്തം ബഹുളം ഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വരുത്താം. വാ, ഇവിടെ നിയമമില്ലല്ലോ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? പഞ്ചമിയന്തമായിട്ട് സമാസം വന്നു. അത് മറ്റൊരു വഴി, ഇതിവിടത്തേക്കല്ല, ഇതുപോലെ വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. ഇനി മൂന്നാമതൊരു വഴിയുണ്ട്. അടുത്തിനൊരു സൂത്രം വരും, മയൂര വ്യംസകാദേശ. മയൂര വ്യംസകാദേശ എന്ന് പറഞ്ഞാൽ ഒരു ഗണമാണ്. മയൂര വ്യംസക ദൂർത്ഥോ മയൂര മയൂര വ്യംസക. ഈ ഗണത്തിൽ ഏത് ശബ്ദത്തെ ഉൾപ്പെടുത്തിയിട്ട് സമാസം ചെയ്യാം? സൂത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ശബ്ദത്തെ, അല്ലെങ്കിൽ ഒരു ശബ്ദം പ്രയോഗത്തിലുണ്ട്, ആ സമാസത്തെ എവിടെയെങ്കിലും നിഷേധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിധിയില്ല, അതിനെ മയൂരം വ്യംസകാദി ഗണത്തിൽപ്പെടുത്തിയിട്ട് സമാസം ചെയ്യാം. നിത്യസമാസമായിരിക്കും. അപ്പൊ സമാസത്തിന് ഒരു ദാരിദ്ര്യം ഒരിക്കലും വരത്തില്ല. ആ, എവിടെയെങ്കിലും ശിഷ്ടന്മാര് പ്രവേശിച്ചായിരിക്കും എന്നൂടെയുണ്ട്. അപ്പോ ഒന്നുകിൽ സഹസുപ, അല്ലെങ്കിൽ ബഹുളം, കർത്തൃകരണീകൃത ബഹുളം, അല്ലെങ്കിൽ മയൂര വ്യംസകാദി, ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെയെല്ലാം ഉള്ളിടത്ത് സമാസം ചെയ്യാം എന്നർത്ഥം. ഇനി സമാസത്തിന് എന്ന് വിചാരിച്ച് എല്ലാം അതുകൊണ്ടങ്ങ് ചെയ്താൽ അത് പോരെ എന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. എല്ലായിടത്തും സഹസുപ, അങ്ങനെയൊക്കെ ഒന്നാ പുറം നിയമം ചെയ്യുക, അതിനൊക്കെ ബുദ്ധിമുട്ട് വരും. പുറ നിപാതത്തിനും മറ്റും പിന്നെ ഓരോരിടത്തും സ്വരത്തിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പിന്നെ സമാസം, നിത്യസമാസം, വികല്പം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ബാക്കി സൂത്രങ്ങളൊക്കെ കൂടിയേ തീരും. പക്ഷേ വേറെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേറെ വഴിയൊന്നും കാണുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? എന്നാ പറയുന്നു. അപേത അപോഢ മുക്ത പതിത ആപത്രസ്ഥൈഹി അല്പസ. ഏതേ സഹ അല്പം പഞ്ചമ്യന്തം സമസ്യതെ സ തത്പുരുഷ. ഈ ശബ്ദങ്ങളുമായിട്ട് ഏതൊക്കെയാണ്? അപോത അപോഢ മുക്ത പതിത ആപത്രസ്ഥ അല്പശല്ല. അല്പശ എന്ന് പറഞ്ഞാൽ അല്പം, അല്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അല്പം തന്നെ. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. ഏതേ സഹ ഇത്രയും ശബ്ദങ്ങളുമായിട്ട് ഏതൊക്കെയാണ്? അപേത അപോഢ മുക്ത പതിത ആപത്രസ്ഥ. ഈ അഞ്ച് ശബ്ദങ്ങളുമായിട്ട് അല്പം പഞ്ചമ്യന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഒരു സ്വല്പം പഞ്ചമ്യന്തം. എല്ലാ പഞ്ചമ്യന്തം അല്ല, അല്പം പഞ്ചമ്യന്തം. അതാണ് പറഞ്ഞു മലയാളത്തിലെ അല്പം. സമസ്യതേ സ തത്പുരുഷ. ഒരല്പം പഞ്ചമ്യന്തം സമാസിക്കും, എല്ലാ പഞ്ചമ്യന്തവും സമാസം വരത്തില്ല. അതിപ്പോ ഉദാഹരണത്തിന് നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം സുഖാത് അപേത, അവിടെ സമാസം വന്നു. കൽപ്പനായ അപോഢ, കൽപ്പനയിൽ നിന്ന് മുക്തനായവൻ അപോഢൻ. അപ്പൊ പൂർവ്വത്തിലുള്ള ഊഹ് ധാതുവിന്റെ നിഷ്ഠാരൂപമാണ് അപോഢ, കൽപ്പനയെ വിട്ടവൻ എന്നുള്ള അർത്ഥം. ചക്രാത് മുക്ത, അപേത അപോഢ മുക്ത. സ്വർഗാത് പതിത, സ്വർഗപതിത. തുരങ്കാത് അപത്രസ്ഥ, ഭയപ്പെട്ടവൻ, വളരെ ഭയപ്പെട്ടവൻ. തുരങ്കം എന്ന് പറഞ്ഞാൽ അറിയാം. ഇവിടെയൊക്കെ സമാസം വന്നു. ഏത് സുഖശബ്ദവും അപേദ ശബ്ദവുമായിട്ട് സമാസം വന്നു. സുഖാത് അപേദ, സുഖ അപേദ. കൽപ്പനാ ശബ്ദം സ്ത്രീലിംഗമാണ്, അതും അപോട ശബ്ദവുമായിട്ട് സമാസം. കൽപ്പനായ കൂടെ പഞ്ചമ്യന്തമാണ്. ചക്രാത് മുക്ത, കാരണം ഇവിടെയും പൂർവ്വത്തിൽ നിന്ന് പഞ്ചമി വരുന്നുണ്ട്. ചക്രമുക്ത. ഇവിടെയൊക്കെ പഞ്ചമി വരുന്നത് എങ്ങനെയാണ്? പഞ്ചമി വരുന്നത് എങ്ങനെ അതുകൂടെ അറിയണമല്ലോ. അതിനാണ് ആദ്യം കാരക പ്രക്രിയ പഠിച്ചത്. അപാദാനത്തിൽ അപാദാന പഞ്ചമി. സ്വർഗാത് പതിത, സ്വർഗത്തിൽ നിന്ന് പതിച്ചവൻ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണു. ആ വീഴ്ചയുടെ അപാദാനം ഏതായി? സ്വർഗം. തുരങ്കാത് അപത്രസ്ഥ, തുരങ്കത്തിൽ നിന്നും എന്താണ് തരംഗാതെന്നുണ്ട് ചിലടത്ത്, ചില സ്ഥലത്ത്. അതിലെങ്ങനെയാണ് തുരങ്കം? എനിക്ക് തോന്നുന്നു ലഘുസിദ്ധാന്തോതി അങ്ങനെ ഉണ്ടെന്ന്. ലഘുസിദ്ധാന്തോതി ഉണ്ടോ? ആരേലും ഇല്ല. അതിൽ തരംഗം എന്നാണ്. സിദ്ധാന്തോതിക്ക് എല്ലാവരും ഉപേക്ഷിച്ചു. ഇപ്പൊ പഠിക്കുന്ന അതാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. ഇവിടെ കണ്ടില്ല. ഓ, അതിനകത്തില്ല. ശരിയാണ്, സിദ്ധാന്തോതി ഇല്ല ഇത്. സിദ്ധാന്തോതി ഇല്ല. ശരിയാണ്, ഇല്ല. എവിടെ എങ്ങനെ വായിച്ചതായി ഒരു ഓർമ്മ. അല്പശക്കും നേരത്തെ ചോദിച്ചു, അല്പശ എന്ന് പറഞ്ഞാൽ എന്താ? അല്പശ എന്ന് വെച്ചാൽ അല്പശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ ശസ് വന്നിരിക്കുന്നതാണ്. അപ്പോ അല്പശ എന്ന് വെച്ചാൽ അല്പം എന്നേ അർത്ഥമാണ്. അല്പശ എന്നാകുമ്പോൾ അത് അവ്യയമാണ്. ശസ് പ്രത്യം വന്നു കഴിഞ്ഞാൽ അത് അവ്യയമാവും. അല്പശ എന്ന് പറയുന്നത് അവ്യയമാണ് എന്നാണ്. സാധാരണഗതിയിൽ ശസ് വരുന്നത് ബഹുവൽ പർഥ മംഗള അമംഗള വചനം. ബഹുശബ്ദത്തിൽ നിന്ന് ശസ് വന്നു കഴിഞ്ഞാൽ മംഗളവും, അല്പശബ്ദത്തിൽ നിന്ന് ശസ് വന്ന അമംഗളവുമാണ് അർത്ഥം. പക്ഷെ ഇവിടെ അതല്ല, സ്വാർത്ഥത്തിലാണ്. ബഹുവൽ പർഥ ശസ് മംഗള അമംഗള വചനം എന്നാണ്. ബഹുശ എന്ന് പറഞ്ഞാൽ ധാരാളം, മംഗളം മംഗളം എന്നാണ്. അല്പശ എന്ന് പറഞ്ഞാൽ അല്പമാണ്, അമംഗളമെന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്വാർത്ഥത്തിലാണ്. അല്പശക്കും പ്രാസാദാത് പതിത, പ്രാസാദത്തിൽ നിന്ന് പതിച്ചവൻ. ഇവിടെ എന്താണ്? സമാസമില്ല. എന്തുകൊണ്ട്? എല്ലാ പഞ്ചമ്യന്തവുമായിട്ട് സമാസം വരത്തില്ല, അല്പം പഞ്ചമ്യന്തങ്ങളുമായിട്ടേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ സാധാരണ വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പഞ്ചമ്യന്തങ്ങൾ ധാരാളം പ്രയോഗിക്കും സമാസം ചെയ്യാതെ. അതുകൊണ്ട് മനസ്സിലാക്കാം, ഇങ്ങനെ ഈ ശബ്ദങ്ങൾ അപേത പോലെയുള്ള ശബ്ദങ്ങൾ ചില പഞ്ചമ്യന്തങ്ങളുമായിട്ട് ഇത് സമാസം വരും. വാക്യങ്ങളിൽ ഇത്ര ശബ്ദങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പഞ്ചമ്യന്തവുമായിട്ട് സമാസം ഇല്ലാതെയായിരിക്കും കാണുന്നതെന്ന് അർത്ഥം. സമാസം വന്നു കഴിഞ്ഞാൽ ഐകപദ്യം ഐകസ്വര്യം ച പ്രയോജനം. സമാസം വന്നു കഴിഞ്ഞാൽ ഒരു പദമാകുന്നു, സമാസത്തിൽ സ്വരം വ്യത്യാസം വരുന്നു. സമാസം വന്നില്ലെങ്കിൽ അതില്ല, രണ്ട് പദമായിരിക്കും, സ്വരത്തിലും വ്യത്യാസം വരത്തില്ല. സമാസസ്യ അന്തോദാത്തം വരും, അനുദാത്തം പദം, ഏകവർജം, ശേഷനിഖാതം, ഇങ്ങനെയൊക്കെയുള്ള സ്വരപ്രക്രിയയില്ല. അതൊന്നും നമുക്കിന്ന് ലൗകിക ഭാഷയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വരപ്രക്രിയ നമ്മൾ നോക്കുന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരാം. അതുകൊണ്ട് സമാസത്തിലും പ്രയോഗിക്കാം, സമാസമില്ലാതെയും പ്രയോഗിക്കാം ഈ ശബ്ദങ്ങൾ. പിന്നെ സമാസം തന്നെ വികല്പമായതുകൊണ്ട് എന്തായാലും അത് പ്രയോഗിക്കാം. പക്ഷേ പൊതുവെ ഒരു ധാരണ, സമാസം വികല്പമാണെങ്കിലും ഇത്തരം പദങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ സമാസം വിധിച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത പദം തന്നെ പ്രയോഗിക്കണം. അതാണ് അതിൻ്റെ നിയമം. നിയമം എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഭംഗിയും. അപ്പോൾ അക്ഷരങ്ങൾ കുറയും, സ്വരത്തിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അസമസ്തപദവും സമസ്തപദവും പ്രയോഗിക്കേണ്ടിടത്ത് വിദ്വാൻമാർ പ്രയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സമസ്തപദം തന്നെ പ്രയോഗിക്കും. പക്ഷേ സമാസം ചെയ്യേണ്ട പദങ്ങൾ പലയിടത്തും സമാസമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സമാസത്തെ നിഷേധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമാസം ചെയ്യാതിരിക്കുന്നതിനുള്ള എന്തോ നിയമങ്ങൾ ഉണ്ട്, നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കണം, ഇത് അനിത്യ സമാസമായതുകൊണ്ട് അവിടെ സമാസം ചെയ്തില്ല. അനിത്യ സമാസമാണ് സമാസം ചെയ്തില്ല എന്ന് വിചാരിച്ച് തെറ്റല്ല. ചെയ്യുകയോ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രയോക്താവിനും ഉണ്ട്. പക്ഷെ സമസ്തപദമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് കൂടുതൽ ശരി. ഉപയോഗിച്ചില്ലെങ്കിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല, രണ്ടു തരത്തിലും ആകാം. പക്ഷെ ഉപയോഗിക്കേണ്ടത് സമസ്തപദം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് അല്പശ. എല്ലാ പഞ്ചമ്യന്തങ്ങളുമായിട്ടും സമാസം വരുന്നില്ല, അല്പപഞ്ചമ്യങ്ങളുമായിട്ട് സമാസം വരുന്നുള്ളൂ. പ്രാസാദാത് പതിത, അവിടെ സമാസം വന്നിട്ടില്ല.